السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ ബൈലാവി സൂറത്തുൽ ബഖറയുടെ 13-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അലിഫ് ലാം മീം പോലുള്ള ഫവാത്തിഹുസ് സുവർ, അതിനെക്കുറിച്ച് പറയപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നടത്തിയത്. ഇനി അവയുടെ ഇഅ്റാബുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് സാധാരണ പോലെ അതിന്റെ അർത്ഥ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഫഇൻ ജഅൽതഹ അസ്മ അല്ലാഹി തആല അവിൽ ഖുർആനി അവിൽ സുവരി കാന ലഹ ഹല്ലു മിനൽ ഇഅ്റാബി ഇമ്മ റഫ്ഉ അല ലിബ്തിദാഇ അവിൽ ഖബരി അവിൽ നസ്ബു ബിതഖ്ദീരി ഫഇലിൽ ഖസമി അല തരീഖത്തി അല്ലാഹു ലാഫ് അലന്നാ ബിൻ നസ്ബി ഔ ഗൈരിഹി തദ്കുർ അവിൽ ജറു على إضمار حرف القسم ويتأتى الإعراب لفظا والحكاية فيما كانت مفردة أو موازنة لمفرد كحاميم فإنها كهابيل والحكاية ليست إلا فيما عدا ذلك وسيعود إليك ذكره مفصلا إن شاء الله تعالى وإن أبقيتها على معانيها فإن قدرت بالمؤلف من هذه الحروف كان في حيز الرفع بالابتداء او الخبر على ما مر وان جعلتها مقسما بها يكون كل كلمه منها منصوبا او مجرورا على اللغتين في الله لا فعلنا وتكون جمله قسميه بالفعل المقدر له وان جعلتها ابعال كلمات او اصوات منزله منزله حروف التنبيه لم يكن لها محل من الإعراب كالجمل المبتدئات والمفردات المعدودة ويوقف عليها وقف التمام إذا قدرت بحيث لا تحتاج إلى ما بعدها وليس شيء منها عند غير الكوفيين وأما عندهم فألف لام ميم في مواضعها وألف لام ميم صاد وكافها يا عين صاد وطاها وطاصين ميم وطاصين وياسين وحاميم آية وحاميم عين سين قاف آيتان والبواقي ليست بآيات وهذا توقيف لا مجال للقياس فيه فإن جعلتها أسماء الله تعالى أو القرآن أو السور كان لها حل من الإعراب إني أبيه ഖുർആന്റെയോ സൂറത്തുകളുടെയോ ഒക്കെ പേരുകളാക്കുകയാണെങ്കിൽ ഇഅ്റാബിൽ നിന്നുള്ള ഒരു വിഹിതം അതിനുണ്ടാകും. കാനലഹ ഹല്ലു മിനൽ ഇഅ്റാബി, ഇഅ്റാബിൽ നിന്നുള്ള ഒരു വിഹിതം ഉണ്ടാകും. മുഅറബാത്തിൽ പെട്ടതാകുമ്പോൾ ഇഅ്റാബ് ഉണ്ടാവുമല്ല. എന്താണ് അവയുടെ ഇഅ്റാബ്? ഇമ്മ റഫ്ഉ അല ലിബ്തിദാഇ അവിൽ ഖബരി, ഒന്നുകിൽ റഫ്ഉ ഇബ്തിദ കൊണ്ടോ ഖബർ കൊണ്ടോ റഫ്, അഥവാ ഒന്നുകിൽ ഇവ മുബ്തദ ആണ് അല്ലെങ്കിൽ ഇവ ഖബറാണ്. അള്ളാഹുവിന്റെ പേരാണ് എന്ന് വെക്കുമ്പോൾ അള്ളാഹു എന്ന പദത്തെ മുബ്തദ ആയോ ഖബറായോ സങ്കല്പിക്കാം. ഖുർആന്റെ പേരാണ് ഇവ എന്ന് വെക്കുമ്പോൾ ഖുർആൻ എന്ന പദത്തെ മുബ്തദയോ ഖബറോ ആയി സങ്കല്പിക്കാം. സൂറത്തുകളുടെ പേരുകളാണ് ഇവ എന്ന് വെക്കുമ്പോൾ സൂറത്തുകളെ മുബ്തദയോ ഖബറോ ആയി സങ്കല്പിക്കാം. അങ്ങനെ ഇവ ഒന്നുകിൽ മുബ്തദ അല്ലെങ്കിൽ ഖബർ, രണ്ടിന്റെയും ഇഅ്റാബ് റഫ് ആണല്ലോ. ഒന്നുകിൽ മുബ്തദ അല്ലെങ്കിൽ ഖബർ എന്ന നിലയിൽ ഇവ മർഫു ആണ്, റഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് വെക്കാം. അവിൻ നസ്ബു ബി തഖ്ദീരി ഫീലിൽ ഖസമി അല തരീഖത്തി അല്ലാഹു ലാഫ് അലന്ന ബിൻ നസ്ബി, അല്ലെങ്കിൽ ഇവയുടെ ഇഅ്റാബ് നസ്ബാവാം. നസ്ബാവുമ്പോൾ ഒന്നുകിൽ ഖസമിന്റെ ഫീല് കളയപ്പെട്ട്, ഖസമിന്റെ ഹറഫിനെയും ഖസമിന്റെ ഫീലിനെയും കളയപ്പെട്ട് ബിതഖ്ദീരി ഫീലിൽ ഖസമി, ഖസമിന്റെ ഫീലിനെ സങ്കല്പിക്കൽ കൊണ്ട്. അല തരീഖത്തി അല്ലാഹു ലാഫ് അലന്ന, അല്ലാഹു ലാഫ് അലന്ന എന്നതിന്റെ വഴിയിൽ. അല്ലാഹ ലാ അഫ്അലന്ന എന്നത് ഉഖസിമു ബില്ലാഹി ലാ അഫ്അലന്ന എന്നാണല്ലോ ഉണ്ടാവുക. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ലാ അഫ്അലന്ന ഞാൻ ഇന്നാൽ ഇന്നത് പ്രവർത്തിക്കും. അവിടെ ബാഇനെ കളയപ്പെടുന്നു. ഉഖസിമു ബില്ലാഹി എന്നതിലെ കസമിന്റെ ഹർഫായ ബാഇനെ കളയപ്പെടുന്നു. ശേഷം ഉഖസിമു എന്ന ഫീലിനെ അള്ളാഹി എന്ന പദത്തോട് ചേർത്ത് അതിനെ നസ്ബ് ചെയ്യുന്നു, എന്നിട്ട് അതിനെയും കളയപ്പെടുന്നു. രണ്ടും കളയപ്പെട്ട നിലയിലാണ് സാധാരണ പറയുക. അവിടെ നസ്ബ് കൊണ്ട് അല്ലാഹ ലാ അഫ്അലന്ന എന്ന് വായിച്ചതുപോലെ ഫവാത്തിഹു സുവറിലെ ഈ ഇസ്മുകൾക്ക് നസ്ബ് ലഭിച്ചു. കസമിന്റെ ഹർഫിനെയും അതിന്റെ ഫീലിനെയും കളയപ്പെട്ട് അല്ലാഹ ലാ അഫ്അലന്ന എന്നതിലെ അല്ലാഹ എന്ന പദത്തിന് നസ്ബ് ലഭിച്ചതുപോലെ നസ്ബ് ലഭിച്ചവയാണ് ഇവ, അതുകൊണ്ട് ഇവ മൻസൂബാണ് എന്നും പറയാം. ഔ ഗൈരിഹി, അതല്ലെങ്കിൽ ഖസമിന്റെ ഫീല് തന്നെ സങ്കല്പിക്കണമെന്നില്ല, മറ്റെന്തെങ്കിലും ഫീലിനെ സങ്കല്പിച്ചുകൊണ്ട്. ക ഉദ്കുർ, ഉദ്കുർ എന്നതുപോലെ നീ ഓർക്കൂ എന്ന കളയപ്പെട്ട ഫീലിന്റെ മഫ്ഊലായി ഇവക്ക് നസ്ബ് ലഭിക്കാം. അവിൽ ജറു അല്ലെങ്കിൽ ജറാവാം. അല ഇൽമാരി ഹറഫിൽ ഖസമി, ഖസമിന്റെ ഹറഫിനെ സങ്കല്പിക്കലുകൊണ്ട്. ഖസമിന്റെ ഹറഫ് കളയപ്പെട്ടതാണ്, അതിന്റെ മജറൂറാണ് ഇവ എന്ന നിലയിൽ ഇവക്ക് ജറുമാവാം. അപ്പോൾ ഇവക്ക് ഇസ്മുകൾക്ക് സാധ്യമാകുന്ന മൂന്ന് ഇറാബുകളും സാധ്യമാവും എന്ന് പറഞ്ഞു തരികയാണ് അദ്ദേഹം. മുബ്തദഓ ഖബറോ ആണ് എന്ന നിലയിൽ റഫ്, ഖസമിന്റെ ഫീലോ മറ്റു വല്ല ഫീലോ കളയപ്പെട്ട് നസ്ബ്, ഖസമിന്റെ ഹർഫ് കളയപ്പെട്ട് ജറ്, അങ്ങനെ മൂന്ന് ഇറാബുകളും ഇവക്ക് സാധ്യമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. ഇനി പറയുന്നത് വയതഅത്തൽ ഇറാബു ലഫ്ലൻ വല ഹിക്കായത്തു, ലഫ്ലിൽ ഇറാബും അതുപോലെ ഹിക്കായത്തും സൗകര്യമാകും. ഫീമാ കാനത്ത് മുഫ്രദത്തൻ, മുഫ്രദത്തായ ഇസ്മുകളിൽ. ഈ ഫവാത്തിഹ് സുവറുകളുടെ ഗണത്തിൽ മുഫ്രദുണ്ട്, മുറക്കബും മിനിസ്നൈനി, അങ്ങനെ രണ്ട് ഇസ്മുകളാൽ മുറക്കബായത്, മൂന്ന് ഇസ്മുകളാൽ, അങ്ങനെ അഞ്ച് ഇസ്മുകളാൽ വരെ മുറക്കബായവ ഉണ്ടല്ലോ. മുഫ്രദായവയിൽ ലഫ്ലിലും ഇറാബ് പറ്റും, ഹിക്കായത്തായിട്ടും പറ്റും. ഹിക്കായത്തായിട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണോ പറയപ്പെടുന്നത് അതേ രൂപത്തിൽ പറയപ്പെടുക. സ്വാദ് സ്വാദ് എന്ന് തന്നെ പറയപ്പെടുക, ഖാഫ് ഖാഫ് എന്ന് തന്നെ പറയപ്പെടുക, അതാണല്ലോ ഹിക്കായത്ത്. ലഫ്ലിൽ റഫ് ആണെങ്കിൽ ഖാഫുൻ, നസ്ബ് ആണെങ്കിൽ ഖാഫൻ, ജറാണെങ്കിൽ ഖാഫിൻ, അങ്ങനെ രണ്ട് തരത്തിലും പറ്റും. ലഫ്ലിലും പറ്റും, ഹിക്കായത്തും പറ്റും. ഫിമാക്കാനത്ത് മുഫ്രദത്തൻ ഔ മുവാസിനത്തൻ ലി മുഫ്രദിൻ, മുഫ്രദിലും മുഫ്രദിനോട് വസിനൊത്തതിലും. സ്വാദ് എന്ന് പറയുമ്പോൾ മുഫ്രദായ ഒരു ഇസ്മാണ്. ഹാമീം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഹാവും മീമും രണ്ട് ഇസ്മുകൾ ഉണ്ടെങ്കിൽ കൂടി ഹാബിയിൽ പോലെ മുഫ്രദായ ഇസ്മിനോട് വസിനൊത്ത മുറക്കബാണ് ഹാമീം എന്നത്. അതുപോലുള്ള മുഫ്രദിനോട് വസിനൊത്തതോ അല്ലെങ്കിൽ മുഫ്രദോ ആയ ഫവാത്തിഹു സുവറുകളിൽ ലഫ്ലിൽ ഇറാബും സൗകര്യമാകും, ഹിക്കായത്തും സൗകര്യമാകും. വല ഹിക്കായത്തു ലൈസത്ത് ഇല്ലാ ഫിമാ അദാ ദാലിക്, മുഫ്രദോ മുഫ്രദിനോട് മുവാസിനായതോ അല്ലാത്ത, മുഫ്രദോ മുഫ്രദിനോട് വസിനൊത്തതോ അല്ലാത്ത ഫവാത്തിഹു സുവറിൽ ഹിക്കായത്ത് മാത്രമേ പറ്റുകയുള്ളൂ. അലിഫ് ലാം മീം എന്ന മൂന്നക്ഷരമുള്ളത്, അലിഫ് ലാം മീം റ തുടങ്ങിയ നാലക്ഷരമുള്ളത്, ഹമീം ഐൻ സീം ഖാഫ് എന്ന അഞ്ചക്ഷരമുള്ളത്, ഇവയിലൊക്കെ ഹിക്കായത്ത് മാത്രമാണ് പറ്റുക. കാരണം അവ മുഫ്രദോ മുഫ്രദിനോട് മുവാസിനായതോ അല്ലല്ലോ. വസയഊദു ഇലൈക ദിക്റുഹു മുഫസ്സലൻ ഇൻഷാ അല്ലാഹു തആല, അതിനെപ്പറ്റി ശേഷം വിശദമായി പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി വഇൻ അബഖൈതഹ അല മആനിഹ, അവയെ അവയുടെ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അഭിപ്രായം ഹർഫുകളുടെ പേരുകളാണ് എന്ന അഭിപ്രായം അതേ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണ് എന്ന് വെക്കുകയാണെങ്കിൽ, ഫൈൻ ഖദ്ദർത ബിൽ മുഅല്ലഫ് മിൻ ഹാദിഹിൽ ഹുറൂഫി, അൽ മുഅല്ലഫ് മിൻ ഹാദിഹിൽ ഹുറൂഫി എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, കാന ഫി ഹയ്യിദ് റഫ്ഇ ബിൽ ഇബ്തിദാഇ അവിൽ ഖബരി അലാ മാ മറ, മുമ്പ് പറഞ്ഞതുപോലെ ഇബ്തിദ കൊണ്ടോ ഖബർ കൊണ്ടോ റഫ്ഇന്റെ ഹയ്യിദിലാണവ എന്ന് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. അൽ മുതഹദ്ദ ബിഹി അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി, അല്ലെങ്കിൽ അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി ഹകദാ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പറഞ്ഞതുപോലെ ഇവയെ മുബത്തദ ആയോ ഖബറായോ മർഫു ആക്കാം. ഇവ അതിന്റെ അർത്ഥത്തിൽ തന്നെ നേരത്തെ പറഞ്ഞത് ഫൈൻ ജഅൽതഹ അസ്മ അല്ലാഹി അവൽ ഖുർആനി എന്ന് പറഞ്ഞിട്ടാണ്. ഇനി അവയെ അവയുടെ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണെങ്കിലും അവ മുബത്തദവും ഖബറുമാക്കി റഫ്ഇന്റെ ഹയ്യിലാണ് എന്ന് പറയാം. വൈൻ ജഅൽതഹ മുഖസമം ബിഹ, അവ മുഖസമം ബിഹ ആണെങ്കിൽ, അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ടായിരുന്നുവല്ലോ, ഇവക്ക് ഷറഫുള്ളത് കൊണ്ട് ഇവ മുഖസമം ബിഹയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ടായിരുന്നുവല്ലോ. അത് പ്രകാരം ഇവ മുഖസമം ബിഹയാണ് എന്നത് പ്രകാരം യകൂനു കുല്ലു കലിമത്തി മിൻഹ മൻസൂബൻ ഔ മജ്റൂറൻ അലൽ ലുഗത്തൈനി ഫി അല്ലാഹു ലാഫ് അലന്ന. അല്ലാഹു ലാഫ് അലന്ന എന്നതിലുള്ള രണ്ട് ലുഗത്ത് പ്രകാരം അഥവാ നസ്ബും ജറും അല്ലാഹ അല്ലാഹി എന്ന് പറയുന്നത് പ്രകാരം ഇവയിലെ ഓരോ കലിമത്തും, കാരണം ഓരോന്നും മുഖസമം ബിഹയാണല്ലോ, ഓരോ കലിമത്തും മൻസൂബോ മജ്റൂറോ ആയിരിക്കും. ആ അഭിപ്രായ പ്രകാരം ഇവ മുഖസമം ബിഹയാണ് എന്ന അഭിപ്രായ പ്രകാരം വതകൂനു ജുംലത്തൻ ഖസമിയത്തൻ ബിൽ ഫീലിൽ മുഖദ്ദരില, കാരണം ഇവയോടൊപ്പം ഖസമിന്റെ ഫീലും ഉണ്ടാകും, മുഖസമം ബിഹയും ഒക്കെ ചേർന്ന് ഖസമിയായ ജുംലയായിരിക്കും ഇവ. മുഖസമം ബിഹയാണ് ഇവ എന്ന ആ അഭിപ്രായ പ്രകാരം. വഇൻ ജഅൽതഹ അബഅല കലിമാത്തിൻ ഔ അസ്വാത്തൻ മുനസ്സലത്തൻ മൻസിലത്ത ഹുറൂഫി തംബീഹി, ഇനി ഇവയെ ചില കലിമത്തുകളുടെ ബഅലാണ് എന്ന് വെക്കുമ്പോൾ, അങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നുവല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പോലെ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അൽ അലിഫു അല ഉല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ആ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇവ കലിമത്തുകളുടെ ബഅലാണ്. അലിഫ് എന്നത് അല്ലാ എന്നതിന്റെ അല്ലെങ്കിൽ അല എന്നതിന്റെ ബഅലാണ്, ലാം എന്നത് ലുത്തുഫ് എന്നതിന്റെ ബഅലാണ് എന്നൊക്കെ വെക്കുമ്പോൾ ഔ അസ്വാത്തൻ മുനസ്സിലത്തൻ മൻസിലത്ത ഹുറൂഫി തംബീഹി, അല്ലെങ്കിൽ തംബീഹിന്റെ ഹർഫുകളുടെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ചില ശബ്ദങ്ങളാണിവ. കുത്രുബ് പറഞ്ഞ അഭിപ്രായം അങ്ങനെയായിരുന്നുവല്ലോ. അങ്ങനെ വെക്കുമ്പോൾ ലം യകുല്ലഹ മഹല്ലു മിനൽ ഇഅറാബി, അവകൾക്ക് ഇഅറാബിനാൽ മഹല്ലുണ്ടാവില്ല. കൽ ജുമലിൽ മുബ്തദ ആതി, തുടങ്ങപ്പെടുന്ന ജുംലകൾ പോലെ. ലറബ അംറുൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ ലറബ അംറുൻ എന്ന ജുംലക്ക് പ്രത്യേക മഹല്ലൊന്നുമില്ലല്ലോ. തുടങ്ങപ്പെടുന്ന ജുംല പ്രത്യേക ഇഅറാബിന്റെ മഹല്ലിലല്ല ഉണ്ടാവുക. അതേപോലെ ഇവ ഈ അഭിപ്രായ പ്രകാരം ഇഅറാബിനാൽ മഹല്ലുള്ളവയല്ല. വൽ മുഫ്രദാത്തിൽ മഅദൂദത്തി, എണ്ണപ്പെടുന്ന മുഫ്രദുകൾ പോലെ അവകൾക്കൊന്നും ഇഅറാബിനാൽ മഹല്ലുണ്ടാവില്ല. അതേപോലെയാണ് ദാർ, ഗുലാം, ജാരിയ ഇങ്ങനെയൊക്കെ എണ്ണി പറയുന്ന മുഫ്രദുകൾ പോലെ ഇഅറാബിനാൽ മഹല്ലുണ്ടാവില്ല ഈ അഭിപ്രായങ്ങൾ പ്രകാരം ഇവക്ക്. വയൂഖഫു അലൈഹ വഖഫ തമാമി ഇദാ ഖുദറത്ത് ബഹൈതു ലാ തഹ്താജു ഇലാ മാ ബഅദഹ, ശേഷമുള്ളവയിലേക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇവ സങ്കല്പിക്കപ്പെട്ടാൽ പൂർണതയുടെ വഖഫ് ഇവകൾക്ക് മേൽ വഖഫ് ചെയ്യപ്പെടും, മൗക്കൂഫത്തായി ഇവ മൊഴിയപ്പെടും ഈ അഭിപ്രായങ്ങൾ പ്രകാരം. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ പ്രകാരം ഇവകൾക്ക് വരാവുന്ന ഇഅറാബിന്റെ സാധ്യതകളാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. അപ്പോൾ ഇവയെക്കുറിച്ച് പറയപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ പ്രകാരമൊക്കെ ഇവക്ക് വരാവുന്ന ഇഅറാബിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇവ പ്രത്യേകം ഒരായത്താണോ എന്ന വിഷയം കൂടി ചർച്ച ചെയ്ത് അലിഫ് ലാം മീം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഫവാത്തിഹു സുവർ വിശുദ്ധ ഖുർആനിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട്, ശ്രോതാക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട അനവധി നിരവധി ചർച്ചകൾ ഇതിൻ്റെ തന്നെ ഷർഹുകളിലും തഫ്സീർ ബൈദാവിയുടെ തന്നെ വ്യത്യസ്ത ഹാഷ്യകളിലും അതുപോലെ മറ്റ് പല തഫ്സീറുകളിലും വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട്, അലിഫ് ലാം മീം എന്നതിൻ്റെ മഖ്റജുകൾ, അത് സംബന്ധിയായ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഒന്ന്, തുടക്കവും മധ്യവും ഒടുക്കവും ചേരുന്ന, ആദ്യ മധ്യാന്ത്യങ്ങൾ ചേരുന്ന ആ അലിഫ് ലാം മീം കൊണ്ട് ആരംഭിക്കപ്പെട്ട സൂറത്തുകളൊക്കെ തുടക്കവും ഒടുക്കവും മധ്യവും, മനുഷ്യന്റെ തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും മധ്യത്തിലുള്ള നിയമവ്യവസ്ഥകളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. മുഫ്രദത്തായി ആരംഭിക്കപ്പെട്ട സൂറത്തുകൾ, ആ അക്ഷരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആ അക്ഷരത്തിന്റെ സിഫത്തുകൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചതായി അദ്ദേഹം നിരീക്ഷണം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഖാഫ് എന്ന സൂറത്തിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞ് ഖാഫ് ഖുർആൻ ഖൽഖ്, അതുപോലെ ഖൗൽ എന്ന പദം, ഖാഫ് ഖാഫുള്ള ഖൗൽ എന്ന പദം ആവർത്തിക്കുക. ഖുർബ് ഇത് യത്തലക്കൽ മുത്തലക്കിയാനി, അങ്ങനെ കരീന് നരകത്തിലുള്ള ഇൽഖാ, നരകത്തിൽ ജഹന്നമിലേക്കുള്ള ഇൽഖാ, മുത്തഖീൻ ഖൽബ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ സൂറത്ത് എടുത്തു നോക്കിയാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഖാഫ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടതായി കാണാം. അതുപോലെ ആ സൂറത്തിലെ ആശയങ്ങൾ, ഖാഫിലെ ഖാഫ് എന്ന അക്ഷരത്തിന്റെ വിശേഷണമായ ശിദ്ദത്തും ജഹറും ഉലുവും ഇൻഫിതാഹും ഒക്കെ സമന്വയിച്ചതായി കാണാമെന്നും, സ്വാദിൽ അതുപോലെ സ്വാദുമായി ബന്ധപ്പെട്ട ഹസ്മ് ഇഖ്തിസാം തർക്കം, ദാവൂദ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ചരിത്രം അതൊക്കെ കാണാമെന്നൊക്കെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല നിരീക്ഷണം നടത്തുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ ഈ അൽ ഫവാത്തിഹു സുവർ വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വളരെ ചുരുക്കി തഫ്സീറുൽ കശാഫ് എടുത്തു നോക്കിയാലും നമുക്ക് ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ കാണാൻ കഴിയും. അതിൽ നിന്ന് ചില ചെറിയ തിരുത്തലുകളൊക്കെ നടത്തിയിട്ടാണ് ഇമാം ബൈലാവി റഹ്മഹുല്ല ഇവിടെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഖുർആന്റെ അർത്ഥ തലങ്ങളെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ ഇതിന്റെ മറ്റ് ഹാഷിയകളും അതുപോലെ ഫവാത്തിഹു സുവറുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ നടന്ന ചർച്ചകളൊക്കെ അറബി ഭാഷയുമായൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ മുത്താലിമുകളൊക്കെ ആയ ആളുകൾ നോക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വലൈസ ശൈഉമിനം ഇന്ദ ഗൈരിൽ കൂഫിയീന, കൂഫക്കാരല്ലാത്തവരാരും ഇവ ഒരായത്താണ് എന്ന് പറയുന്നില്ല. കൂഫക്കാരല്ലാത്തവരുടെ പക്കൽ ഇവയൊന്നും ഒരായത്തല്ല. അലിഫ്ലാമീം ഒരായത്തല്ല, ഹമീം ഒരായത്തല്ല, കൂഫക്കാരല്ലാത്തവരുടെ അടുക്കൽ. വ അമ്മ ഇന്ദഹും, കൂഫക്കാരുടെ അടുക്കലോ, ഫ അലിഫ്ലാമീം ഫി മവാളിഹ, അലിഫ്ലാമീം അതിൻ്റെതായ സ്ഥലങ്ങളിലും, വ അലിഫ്ലാമീം സ്വാദ്, വ കാഫഹായ ഐൻ സ്വാദ്, വ ത്വാഹ, വ ത്വാസീമീം, വ യാസീൻ, വ ഹമീൻ ആയത്തുൻ, ഇവയൊക്കെ ഒരായത്താണ്. വ ഹമീം ഐൻ സീൻ ഖാഫ് ആയത്താനി, ഹമീം ഐൻ സീൻ ഖാഫ് എന്നത് രണ്ടായത്തുമാണ്. വൽ ബവാഖി ലൈസത് ബി ആയത്തിൻ, അവശേഷിക്കുന്നവയൊന്നും ആയത്തുകളുമല്ല. വഹാദ തൗഖീഫുൽ മജാല ലിൽ ഖിയാസ് ഫീഹി, ഇത് തൗഖീഫിയായ ഒരു കാര്യമാണ്. ഖിയാസിന് മജാലില്ലാത്ത, തുലനം ചെയ്ത് അതങ്ങനെയായതുകൊണ്ട് ഇതിങ്ങനെ എന്നൊക്കെ പറയാൻ സാധിക്കാത്ത, അള്ളാഹും റസൂലും എങ്ങനെ പറഞ്ഞു തന്നോ അതേപോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇവ ഒരായത്താണോ രണ്ടായത്താണോ എന്നൊക്കെയുള്ളത് എന്ന് പറഞ്ഞ് അലിസ്ലാമീം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇമാം ബൈലാവി റഹ്മഹുല്ല അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന ഈ ഘട്ടം വരെ കേട്ട ആളുകൾ ഒന്നുകൂടി ഒരാവർത്തി കൂടി, ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഉണ്ടല്ലോ, തുടക്കം മുതൽ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചതുവരെ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ധാരണ ലഭിക്കാൻ അത് സഹായകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കലാമിനെക്കുറിച്ച് അറിയാനും അതിലെ ആനന്ദം കണ്ടെത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.